69 ദശകം. പീലിവെച്ചകച ഭാരവം മകരകുണ്ടലങ്ങൾ ഇളകുന്നതും മുത്തുമാല വനമാലയും സസുഖഗന്ധമെന്തിയൊരു കുങ്കുമം മഞ്ഞയാമ്പടമതിങ്കലുള്ള മണിമേഖലാതളകമിന്നിയും രാധകേളിയതിനായണിഞ്ഞ തവ രൂപം ഈശ്വര തൊഴുന്നു ഞാൻ. വേഷഭൂഷകളണിഞ്ഞു നീ കൂച്ചപടാദിയോഷകളും അപ്പോഴേ കണ്ട് സിന്ധി മണികുണ്ടലാഭയുടു വട്ടമിട്ടവർ നിരക്കവേ. രണ്ടു സുന്ദരികൾ നിൽപ്പതിനടുവിൽ ഇന്ദിരാപതി കളിച്ചു തേനുണ്ടിടുംപടി മനോജമാക്കിയൊരു രാസകേളി മധുരാകൃതേ. വാസുദേവ ശുഭകാന്തിയേറിയൊരു രാസലീലയുടെ കേളിയാ ദൂരദിക്കുകളിൽ നിന്നു നാരദർ പറഞ്ഞു കേട്ടു കൊതികൊണ്ടുടൻ. ഭൂഷണങ്ങൾ പല മട്ടണിഞ്ഞ യുവസുന്ദരി മണിശതങ്ങളൊത്താഗമിച്ചതു വിയത്തിൽ നിന്നു സുരസംഘമേറയവിടെത്തതാ. വേണുഗാനമതിനൊത്തിണങ്ങിയ മനം കവർന്ന കളഗാനമൊത്താലസൻ മൃദുപദങ്ങൾ താളമൊടുവെച്ചിടും കളി മനോഹരം. കങ്കണാവലി ചിരിച്ചു തോളുകളിലിട്ടു കൈകളും ഇടയ്ക്കിടെ താഴ്ന്നിറങ്ങിയ പടങ്ങളും തൊഴുവതുണ്ടു രാസരസ കേളി ഞാൻ. ശ്രദ്ധയോടും അവരേറ്റുപാടിയ തുയർന്നുയർന്നു മധുരസ്വരം നർത്തനങ്ങളിൽ അലഞ്ഞുലഞ്ഞു മണിഭൂഷയും പരിമളങ്ങളും ചീർത്തമോദമൊടു തീർത്തു പൂക്കൾ മഴയായി വാനില ജനങ്ങളാ ചിന്മയങ്കലലിയുന്ന പോൽ അമരനാരിമാരൊടു വിളങ്ങിനാർ. വേർപ്പണിഞ്ഞ തനുവല്ലിയോടൊരു നതാങ്കി തെല്ലൊരു തളർച്ചയാൽ ചേർത്തു നിൻ ചുമലിൽ മേനി കണ്ണുകളടച്ചുകൊണ്ടു സുമസുന്ദരാ. കെട്ടഴിഞ്ഞു മുടിയോമലാളൊരുവൾ മെയ് തരിച്ചു പുതുചന്ദനക്കൂട്ടിയെന്നതവ കൈ നുകർന്നി തധരങ്ങളാൽ ചതിയിലങ്ങനെ. പുണ്യമേറിയൊരു ഗോപനാരി നിജകർണഭൂഷ ഇളകം വിധം നിൻ കവിൾത്തടമണച്ചു തൻ കവിളശിച്ചു വെറ്റില ചവച്ച് നീർ. ലോകസുന്ദര രമാമനോഹര ഭവൽക്കളേബര സമാഗമം കോമളാംഗികളിലെ തവസ്ഥകളണച്ചതില്ല അമൃതസിദ്ധിയാ. ഗാനമങ്ങിനയടങ്ങി നാഥപല വാദ്യമേളരസതാളവും ബ്രഹ്മസൗഖ്യ പരിമഗ്നരായി സഭയിലാടിനാർ പശുപനാരിമാർ. ഓർത്തതില്ലുടുപടങ്ങളും ചികുരഭാരവും കുചപടങ്ങളും ഗോളസംഘവുമടങ്ങിയ അമ്പരമതിൽ തഥാ പർവതെന്തിനി. പാരിടം സുഖനിമഗ്നമായി അവിടെ നിർത്തി കേളികൾ വിഭോ ഭവാൻ ലീലയാൽ തെളിവിയെന്നു വേർപ്പുകൾ പൊടിഞ്ഞ മുഗ്ധകൾ അസഹ്യമാം കാമപീഡിതകളാകവേ. പശുപനാരിതൻ സുകൃതവായ്പിനാൽ നൂറു നൂറു തനുപൂണ്ടു നീ പരിശിലാടിനാർ. സുമശരോത്സവം കേളി ചെയ്തു പലമട്ടു നീ അബലമാരൊട്ടൊത്തുരുതി ഗോവിതൻ ചാരുവ സലിലലീലയാടി യമുനയ്ക്കെഴുന്ന തെളിനീരതിൽ നേർത്തു വായുവതു വീശിയും കുളിരണിഞ്ഞഴും പുതിയ പൂക്കൾ തൻ ചാത്തിനാൽ പരിമളം പരന്ന വനഭൂവിൽ മുഗ്ധകളൊടൊത്തുടൻ. ഒട്ടു രാത്രികളിൽ ഈ വിധം പശുപനാരികൾ കമിത സുന്ദരൻ പുഷ്ടരാഗമൊടു സൗഖ്യമേകി മുനിമാർക്കുപോലും അതു കിട്ടിടാ. ബ്രഹ്മശങ്കര നമിച്ച ഗോപയുവസുന്ദരീപദ സരോരുകം ഭക്തദാസ ഗുരുവായൂരപ്പ കമനീയ കൃഷ്ണ തുണയാകണേ.